മനസശ്ചാജയാല്ലോഭാദംഭാത് പാഖണ്ഡ സംശയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം. തഥപരം ധ്യാനസാര സച്ച നഷ്ട കഥം ധ്യാനയോഗസ്യ ഫലം ഗതം. തത്സർവം ധ്യാനയോഗസ്യ ഫലം നഷ്ടം കഥ കസ്മാത് കാരണാത് മനസഃ അജയാത്. ये ध्यान कुर्वन्ति ते मनसः जयम् अपि कृत्वा ध्यानं कुर्युः, किन्तु अधुना मनः अजित्वा ध्यानं कुर्वन्ति, तस्मात् ध्यानस्य फलं गतम्. तथा च लोभात् तथा दम्भात्, दम्भात् नाम वञ्चनया इत्यर्थः, प्रतरणात् अन्यप्रतरणं कुर्वन्तः അന്യം വഞ്ചയന്ത തേ ധ്യാനം കുറവന്തി, തസ്മാത് ധ്യാനസ്യ ഫലം ഗതം. പാഖണ്ഡ സംശയാത് പാഖണ്ഡാനാം സംശയാത് പാഖണ്ഡോ നാമ പാഷണ്ഡ ഏവ ധർമ്മധ്വംസകാഹ ഇത്യർത്ഥഃ അധർമാചരിണ ഇത്യർത്ഥഃ അധർമാചരിണാം സംശയാത് തസ്മാത് ച കാരണാത് ശാസ്ത്രാനഭ്യസനാത് ശാസ്ത്രം സമ്യക് അധീത്യൈവ ധ്യാനം കർത്തവ്യം. വിനാ ശാസ്ത്രാധ്യയനം യേ ധ്യാനം കുറവന്തി തേഷാം ധ്യാനയോഗസ്യ ഫലം നൈവ ഭവതി. തസ്മാത് ശാസ്ത്രാനഭ്യസന കാരണാച്ചൈവ ധ്യാനയോഗസ്യാപി ഫലം ഗതം ഇത്യർത്ഥം.